അനുദാത്തഗീത ആത്മനേപഥം അനുദാത്തേതോ ഗീതശ്ച ധാതോരാത്മനേപഥം സ്യാത്. പൂർവത്ര പരസ്മീപദം ആത്മനേപദം ഇതി സജ്ഞാ ദ്വയം വിഹിതം. തിങ് ഇതി പ്രത്യാഹാര അന്തർഗതേഷു പ്രത്യയേഷു തീത്യാരഭ്യ മസ് ഇത്യേതത് പര്യന്തം പരസ്മൈപദ സംജ്ഞകം ഭവതി. തദനന്തരം താ ഇത്യാരഭ്യ അന്തിമ പ്രത്യയ പര്യന്തം ആത്മനേപദ സംജ്ഞകം ഭവതി. ഇത്യേവം പ്രകാരേണ സംജ്ഞാദ്വയം വിഹിതം. അനന്തരം ആത്മനേപദം സംജ്ഞകം കുത്ര ഭവതി ഇതിച്ചത്. ആത്മനേപദപ്രത്യയഃ ധാതുഃ പരത്വേന ഭവന്തി ഏവമപി കസ്മാത് ധാതുഃ ആത്മനേപദപ്രത്യയഃ ഭവന്തി ഇതി അനേന സൂത്രേണ ഉച്യതെ. സൂത്രയുക്തം അനുദാത്തംഗിത ഹേതി അസ്യ വിഗ്രഹം ഭവതി അനുദാത്തശ്ച ഞീ ച അനുദാത്തങ്ങൗ തൗ ഇതൗ ഏഷാം തേ ഭവന്തി അനുദാത്തംഗിതഃ ഇതി. അനുദാത്തശ്ച ഞീ ച അനുദാത്തശ്ച ഞീ ച അനുദാത്തങ്ങൗ അത്ര സമാസക ഭവതി ഇതരേതരയോഗദ്വന്ദ്വഃ. വിശേഷണം ധാതവഃ സന്തി കേശുചിദ്ദോഷ അനദാത്ത ഇത്വേന അനദാത്ത സ്വരഃ ഇത്വേന വിദ്യതെ. തേ ധാതവ ഭവന്തി അനദാത്ത ഇതഃ. ഏവം കുത്രചിത് ഭവതി തേ ധാതവ നിതഹ ഭവന്തി. ചില ധാതുക്കളുടെ അനധാത്വ യുക്തായിരിക്കും, ചില ധാതുക്കളിൽ ങകാരയുക്തായിരിക്കും. അങ്ങനെയുള്ള ധാതുക്കളിൽ നിന്ന് ആത്മനിബദ്ധം വരുന്നു എന്നാണ്. അത് പിന്നീട് വരുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാവും. ആത്മനേപദം കുതഹ ഭവതിത്യസ്യ സമാധാനം അനേന സൂത്രേണ ക്രിയത്തെ യസ്മിൻ ധാതോ അനുദാത്തഹ ഇദ്രൂപേണ വിദ്യതെ തസ്മാ ധാതോ ആത്മനേപദം ഭവതി ഏവം യസ്മിൻ ധാതോ നകാരഹ ഇദ്രൂപേണ വർത്തതെ തസ്മാദവി ആത്മനേപദം സ്യാത്. പ്രത്യേക പരശ്ച ഇത്യനേന പരത്വേന സാത് തദവി ലസ്യ സ്ഥാനേ സ്യാത്. അത്ര അർത്ഥാത് സിദ്ധ്യതി ലസ്യസ്ഥാനേ ലകാരസ്യ സ്ഥാനേ ഇതി. അത്ര അത്ര അധികാരോ നാസ്തി അർത്ഥാത് സിദ്ധ്യതി പൂർവത്ര തിബ്ധസ്ജീത്യ സൂത്രേ ഇതി സൂത്രസ്യ പൂർവസൂത്രം ഭവതി ലസ്യ. അതഃ തത്ര ല ഇത്യസ്യ അനുവൃത്തിയിൽ വർത്തതെ അത തസ്സൂത്രം ലാധികാരെ വളർത്തത്. ലാധികാരം പാദസമാപ്തി പര്യന്തം വർത്തതെ ചതുർത്ഥപാദസമാപ്തി പര്യന്തം ലാധികാരം. കിന്തു അത്ര അനുദാത്തഗീത ആത്മനേപദം ഇത്യത സൂത്രം ലാധികാര ബഹിർഭൂതമേവ ബഹിർഭൂതമേവ ഏവമപി അത്ര അർത്ഥാ സിദ്ധ്യതി ആത്മനേപദം ലസ്യ സ്ഥാനേ ഭവതീതി. ഇത്യുക്തെ തങ് പ്രത്യയ ലകാരസ്യ സ്ഥാനേ ആദേശരൂപേണ ഭവതി ധാതുഃ പരത്വേന. ദ്വിതീയം സൂത്രം അപ്പൊ ഏവമേവ ആത്മനേപദ വിധായകം സൂത്രം സുരതഞ്ജിത കർത്തൃഭിപ്രായേ ക്രിയാഫലേ സുരതേതോ ധാതോരാത്മനേപദം സ്യാത് കർത്തൃഗാമിനി ക്രിയാഫലേ. സുരതഞ്ജിത പൂർവദേവ സുരിതശ്ച ഞുച്ച സുരിത ഞൗ പൂർവാഭി അനുദാത്തശ്ച ഞുച്ച ഇതി ഞുച്ച ഇതി ന ഭവതി അനുദാത്തശ്ച ഇതിരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിതൗരിത ഇത്യസ്വീകാരൻ അതും അകാര സ്വീകാരമാണ്. അത്രാപി ഏവമേവ വിഗ്രഹ കരണീയ അനദാത്തശ്ച നീച്ച അനദാത്തക്കും ഏവം അത്ര സ്വരിതശ്ച നീച്ച സ്വരിത ഞൗ ഇതോ യസ്യ യസ്മിൻ ധാതു പൂർവ അനദാത ഇത്യുക്തം അത്ര സ്വരിത ഇതി വദതി യസ്മിൻ ധാതു സ്വരിത സ്വര വർത്തതേ തസ്മാത് ധാതോഃ ആത്മനേപദം സ്യാത് ഏവമേവ യസ്മിൻ ധാതു ഞ ഇത്രൂപേണ വർത്തതേ തസ്മാത് ധാതുരപി ആത്മനേപദം സ്യാത് ഏതൊരു ധാതുവിലാണോ സ്വരിതം ഇത്തായിട്ടുള്ളത് ഏതൊരു ധാതുവിലാണോ ഇത്തായിട്ടുള്ളത് അത്തരം ധാതുവിൽ നിന്ന് ആത്മനേപദം വരും. ഏതെങ്കിലും ഒന്ന് മതി, ഒന്നുകിൽ സ്വരിത ഇത്തായിരിക്കും അല്ലെങ്കിൽ ഞ ഇത്തായിരിക്കും. പുറത്തിൽ അതുപോലെ തന്നെ ഒന്നുകിൽ അനദാത്ത ഇത്തായിരിക്കും അല്ലെങ്കിൽ ഇത്തായിരിക്കും. സ്വരിതേതോ ഞിതശ്ച ധാതു ആത്മനേപദം സ്യാത് കർത്തൃഭിപ്രായ ക്രിയാഫല സ്വരിത ഞിത ധാതുനാം അയമേവ വിശേഷ ക്രിയാഫലസ്യ കർത്തൃഗാമിത്യേവ ആത്മനേപദം സ്യാത് കർത്തൃഭിപ്രായ കർത്താരം അഭിപ്രൈതി ഇതി കർത്തൃഅഭിപ്രായ കർത്താരം അഭിപ്രൈതി അഭിപ്രൈതി ഇത്യസ്യ പ്രാപ്നോതി ഗച്ഛതി ഇതിവിമാദേ കർത്താരം അഭിപ്രൈതി ഗച്ഛതി കിം ക്രിയാഫലം യദി ക്രിയാഫലം കർത്താരം പ്രാപ്നോതി ചേത് തത്രൈവ അനേന ആത്മനേപദം സ്യാത് യഥാ ഹോത യജതി ഹോത യജമാനാർത്ഥം യജതി അത്ര കർത്താ ഭവതി ഹോത ഇന്ന് തത്ര ആത്മനേപദം ന സ്യാത് കസ്മാത് അത്ര ക്രിയാഫലം കർത്താരം ന പ്രാപ്നോതി കിന്തു യജമാനം പ്രാപ്നോതി അതഹ തത്ര ആത്മനേപദം ന സ്യാത് പരസ്മ്യപദമേവ ഭവതി ഹോതാ യദി ഇത്യത്ര ആത്മനേപദ സ്ഥലെ അഹം കരിഷ്യേ ഇത്യേവം പ്രയോക്തം അഹം കരിഷ്യേ ഇത്യുക്തേ മമ കർമ്മണഃ ഫലം മാമേവ പ്രാപ്നോതി ഇത്യർത്ഥഃ യദാ കർമ്മ സ്വാർത്ഥം കരോതി തത്രേവ ആത്മനേപദം സ്യാത് കർമ്മ ഇത്യുക്തെ തത്ര കർമ്മഫലം ആത്മാനമേവ പ്രാപ്നോതി തത്രേവ ഇതേവായ നിയമഃ കിന്തു അയം നിയമം ന സാർവത്രിക കവയ സ്വച്ഛയാ പ്രയോഗം കുറവന്തി ഇത് നിയമ ഏവമേവ ക്രിയാഫലം കർത്തൃഅഭിപ്രേതം വേണമെന്നുണ്ടോ? അയം നിയമ സ്വരുത നിതാമേവ നതു അനുദാത്തങ്ങിത അത് അത്ര യുക്തം സ്വരുത നിത കർത്തൃഭിപ്രായ ക്രിയാഫലേ ആത്മനിപദം സ്യാദിതി. അന്യത്ര നിയമവും നാസ്തി. ഉഭയപദി ഭവിഷ്യതി വാ സ്വരിതനിതഃ സർവാഃ ഉഭയപദി ഭവിഷ്യതി വാ സ്വരിത നിതഃ സർവേ ഉഭയപദി ഉഭയപദി സ്യാത് യഥാ വൃത്തിഹ പചതി. വൃത്തിഹ ആത്മാർത്ഥം ന പചതി, യജമാനാർത്ഥം പചതി. ഇത് പചഷ്പാകെ തത്ര സ്വരിതേതുകൃകരണേഷു വൃത്തി പചതി കിന്തു നു ആത്മാർത്ഥം യജമാനാർത്ഥം അത പരസ്മിതമേവ പചതി ഇതി നു ആത്മനേവതം. തത്രാവി അഹം കരിഷി ഇതി പ്രയോക്തും ശക്യം യഥാ കർമ്മ ഫലം സ്വാത്മാനം പ്രാപ്നോതി. അന്യത്ര അഹം കരിഷ്യാമി ഇത്യേവ ഭവതി. ഉഭയപദി ഏവ സർവേ ധാതവ ക്രിയാഫലം തന്നെ പ്രാപിക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ താൻ പ്രവർത്തിക്കുമ്പോൾ ക്രിയാഫലം തനിക്ക് എന്ന് പറയുകയാണെങ്കിൽ ആത്മനിബോധം വരും. താൻ പ്രവർത്തിക്കുമ്പോൾ ക്രിയാഫലം അന്യത്തിന് പോവുകയാണെങ്കിൽ പരസ്പരം. അതാണ് ഈ സൂത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വരതീയത്തിൽ ഞത്തിൽ നിന്നും ആത്മനിയോഗം വരും. ഹോതാവ് കർമ്മം ചെയ്യുന്നത് യജമാനു വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അവിടെ പരസ്പരതേ വരത്തുള്ളൂ. ഭൃത്യൻ പാകം ചെയ്യുന്നത് യജമാനു വേണ്ടിയിട്ടാണ്, അവിടെ പരസ്പരതേ വരത്തുള്ളൂ. മറിച്ച് അവിടെ സംഭവിക്കത്തില്ല. ഇനി യജമാനൻ തന്നെ ഒരു കർമ്മം ചെയ്യുകയാണ്, അവിടെ പറയും എന്താണ്? അഹം അങ്ങനെ പറയും. ആണ് നിയമം. സംജ്ഞയേവ ആത്മനേ പദം പരസ്മിതം സംജ്ഞയേവ. ആത്മാർത്ഥം പചതി ചേത് പരസ്മിതം, അന്യാർത്ഥം ആത്മാർത്ഥം പചതി ചേത് ആത്മനിവേദം. അന്യാർത്ഥം കോപി പചത് ആത്മാർത്ഥം പചതി ചേത് ആത്മനിവേദം. പരാർത്ഥം പചതി ചേത് അത്ര പ്രവൃത്തി ഉദ്ദേശ്യത്വം ഫലത്വം ഇത്യർത്ഥ. പ്രവൃത്തേരുദ്ദേശ്യം ഭവതി ഫലം. യഥാ ഹോതാ യജതി സോവി ഫലം പ്രാപ്നോതി ഏവ ദക്ഷിണാദിരൂപം കിന്തു തത് ഫലം ന ഭവതി കസ്മാത് തത്ര യാഗ ഉദ്ദേശ്യം ഭവതി സ്വർഗം. സ്വർഗാർത്ഥമേവ യാഗ ക്രിയത്തെ. ദക്ഷിണാദിരൂപ ഫലസ്യ ഉദ്ദേശ്യത്വഭാവ തത്ര ഉദ്ദേശ്യത്വം നാസ്തി. ദക്ഷിണാദി ഫലലാഭേവി തത്ര പരസ്യവിപദമേവ നത്തു ആത്മനേവ. പ്രവൃത്തിയുടെ ഉദ്ദേശ്യത്തെയാണ് പറയുന്നത് ഫലമാണ്. യാഗപ്രവൃത്തിയുടെ ഉദ്ദേശ്യം ദക്ഷിണയല്ല സ്വർഗമാണ്, അത് യജമാനെ കിട്ടത്തുള്ളു. എങ്ങനെ എങ്ങനെ ഫലം അവനവന് കിട്ടുകയാണെങ്കിൽ ആത്മനേപഥം. പ്രവർത്തിക്കുന്നവന് ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുകയാണെങ്കിൽ ആത്മനിവേദം. പക്ഷെ അതാരും നോക്കാറില്ല, കവികളൊന്നും ഇത് പാലിക്കാറില്ല. ഒരു നിയമം അത്രമാത്രം പ്രയോഗിക്കുന്നിടത്ത് ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. പഴയ കാലത്തും അങ്ങനെയൊക്കെ തന്നെ കാവ്യങ്ങളിലൊക്കെ രണ്ടും ഉപയോഗിക്കും. സുരത ഞിത്തായി കഴിഞ്ഞാൽ രണ്ടും ഉപയോഗിക്കാമെന്ന് ചുരുക്കം. ആത്മനിയോഗവും വരും, പരസ്മയോഗവും വരും. അതാണ് അതിന്റെ പ്രയോജനം, രണ്ടും പ്രയോഗിക്കാം. അനുദാത്ത ഞിത്താണെങ്കിൽ ആത്മനിയോഗം. പ്രയോജനം അത്രയേ ഉള്ളൂ, അല്ലാതെ ഫലം കിട്ടുമോ ഇല്ലെന്നൊന്നും നോക്കിയാലും പ്രയോഗിക്കാറില്ല. ശേഷാത് കർത്തരി പരസ്മിപദം ആത്മനേപദ നിമിത്ത ഹീനാ ധാതോ കർത്തരി പരസ്മിതം സ്യാത്. യഥാഭൂതാ തത്ര പരസ്മിപദസ്യ ആത്മനേപദ നിമിത്തം തത്ര നാസ്തി. അഥവാ ഭൂതാതോ ഹോ ഭവതീത്യവ സിദ്ധ്യതി. ആത്മനേപത നിമിത്തം ബോധി അനുദാത്ത ഇത്ത് അഥവാ ഞിത്ത് അഥവാ സ്വരത്തെയിത്ത് അഥവാ ഞിത്ത് ഏത് സർവം തത്ര നാസ്തിയോ താദൃശേഷു സ്ഥലേഷു ആത്മനേപത നിമിത്ത അഭാവാത് പരസ്മിപദമേവ ഭവതി. ഏത് സർവം അഗ്രേ സ്പഷ്ടം ഭവിഷ്യതി. ആത്മനിപദ നിമിത്തമില്ലെങ്കിൽ അതിൽ നിന്ന് പരസ്യവിധം വരും. ആത്മനിപദ നിമിത്തം എന്ന് പറയുന്നത് ഒന്ന് അനുദാത്ത ഇത്ത് ഇത്ത്, മറ്റൊന്ന് സ്വരിത ഇത്ത്. അതിനാൽ ധാതു പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഏത് അനുദാത്ത ഇത്ത് ഏത് സ്വരിത ഇത്ത് എന്നൊക്കെ ഉള്ളത്. ഏത് ഞിത്ത് ഏത് ഞിത്ത് അതെല്ലാം ധാതു പാഠത്തിൽ നിന്ന് മനസ്സിലാവും. തിങ്ങഹ ത്രീണി ത്രീണി പ്രഥമ മധ്യമ ഉത്തമാഹ. തിങ് ഇത് പ്രത്യാഹാര തേഷു ത്രീണി ത്രീണി അത്ര തിങ് ഇത്യസ്മിൻ പ്രത്യാഹാരേ ഏകവചന ദ്വിവചന ബഹുവചന രൂപേണ ത്രിക്കഹ വർത്തതേ. അത്ര ത്രീണി ത്രീണി ഇത്യനേന സർവേ ത്രിക ഗ്രാഹ്യ മുമ്മൂന്ന് തിങ്ങഹ പരസ്മീപദ സഞ്ജകാഹ ഭവന്തി ഏവം ആത്മനേപദ സംഗകാശ്ച. സപ്ഞാ ദ്വയേപി ത്രീണി ത്രീണി പ്രഥമ മധ്യമ ഉത്തമ പുരുഷാഹ സന്തി. അത്ര സൂത്രേ പ്രഥമ മധ്യമ ഉത്തമ ഇത്യേവ നിർദ്ദിഷ്ടം. കിന്തു വ്യവഹാരേ പ്രഥമ പുരുഷ മധ്യമ പുരുഷ ഉത്തമ പുരുഷ ഇതി രൂപേണ ഉച്യതെ. പുരുഷശബ്ദ സമ്പ്രദായാദാഗത നതു സൂത്രനിർദ്ദിഷ്ട. പ്രാചീനാചാര്യൈ പുരുഷ ഇതി നിർദ്ദിഷ്ടാനി. അതഹ അദ്യാപി പ്രഥമ ഇത്യസ്യ സ്ഥാനേ പ്രഥമ പുരുഷ ഇതി ഏവം മധ്യമ ഇത്യസ്യ സ്ഥാനേ മധ്യമ പുരുഷ ഇതി ഉത്തമ ഇത്യസ്യ സ്ഥാനേ ഉത്തമ പുരുഷ ഇതി വ്യവഹരിയന്തേ. സൂത്രേ പ്രഥമ മധ്യമ ഉത്തമ യഥാ സുബന്ധേഷു പ്രഥമാ വിഭക്തി ദ്വിതീയാ വിഭക്തി ഇത്യാദിയും വർത്തത്തെ. തത്ര പാണിനിന വിഭക്തി സംജ്ഞയേ വഹിത ഹിന്ദു വ്യവഹാരേ പ്രഥമാ ദ്വിതീയ ഇത്യാദി സംജ്ഞ അപി വർത്തന്തേ. ഏവമേവ അത്രാവി പാണിനിന പ്രഥമ മധ്യമ ഉത്തമാഹ നിർദ്ദിഷ്ടാഹ ഹിന്ദു വ്യവഹാരേ പ്രഥമ പുരുഷാധികം വർത്തത്തെ. തിങ്ങ ഉഭയോ പദയോ അത്ര പൂർവം ആത്മനേയപദ പരസ്മൈപദ സംജ്ഞാദ്വയം വിഹിതം. അത വൃത്തോക്തം ഉഭയോ പദയോ ഇതി ഉഭയോ പദയോ ഇത്യസ്യ ആത്മനേയപദ പരസ്മൈപദ സംജ്ഞാദ്വയസ്യ അനേന നിർദ്ദേശഃ കൃതഃ. ഉഭയോ പദയോ ത്രയത്രികാഹ അത്ര ആത്മനേപദ പരസ്മൈപദയോ ആഹത്യ കതി ത്രികാഹ സന്തി ഷട്. അതോക്തം ത്രയത്രികാഹ ക്രമാത് യഥാസിംഗ നിർദ്ദേശ സമാനം ഇതി പരിഭാഷാദ്വാരാ ക്രമാതിരി ലഭ്യത്തെ. ക്രമാത് ഏത സംന്യാസവും ഇത്യുക്തെ പ്രഥമ ഏവം ച പരസ്മീപദേ പ്രഥമ മധ്യമ ഉത്തമ പുരുഷ ക്രമാത് വിദ്യന്തെ ഏവം ആത്മനേപദേ അപി പ്രഥമ മധ്യമ ഉത്തമ പുരുഷ സന്തി. തെങ്ങിന്റെ രണ്ട് പദങ്ങളിലും എന്ന് വെച്ചാൽ ആത്മനേപദത്തിനും പരസ്മീപദത്തിനും മുമ്മൂന്നെണ്ണത്തിന് പ്രഥമ മധ്യമ ഉത്തമ സംജ്ഞയുണ്ട്. പക്ഷെ അത് ലോകത്തിൽ പറയുമ്പോൾ പ്രഥമ പുരുഷ മധ്യമ പുരുഷ ഉത്തമ പുരുഷ എന്ന് പറയും. പുരുഷ ശബ്ദ സംജ്ഞ പാണിനി വിധിച്ചിട്ടില്ല. ഇതെല്ലാം സാമാന്യ കാര്യങ്ങളാണ്, നമുക്കറിയാമെന്നുള്ളതാണ്. താനി ഏകവചന ദ്വിവചന ബഹുവചനാന്യേകശഃ ലബ്ധ പ്രഥമാദി സംജ്ഞാനി തിങ്ങ ത്രീണി ത്രീണി. പ്രത്യേകം ഏകവചന അതി സംജ്ഞാനി സ്യുഹു പൂർവസൂത്രേണ പ്രഥമാദി സംജ്ഞ വിഹിത തേഷു പ്രത്യേകം ഏകവചന ദ്വിവചന ബഹുവചന സംജ്ഞാനി സ്യുഹു. ഇത് സ്പഷ്ടമേവ ത്രികേഷു സർവത്ര തി ഇത്യസ്യ ഏകവചന സംജ്ഞ തസ് ഇത്യസ്യ ബഹുവചന സംജ്ഞ ജി ദ്വിവചന സംജ്ഞ ജി ഇത്യസ്യ ബഹുവചന സംജ്ഞ ഇതി സർവത്ര ഏവം ക്രമേണ ഏകവചന ദ്വിവചന ബഹുവചന സംജ്ഞാഃ സന്തി. അത്ര പൂർവസൂത്ര അനന്തരം ഭവതി അഷ്ടാധ്യായി ക്രമേണ ഇതം സൂത്രം. അത സൂത്രയുക്തം താനി ഇതി ഉക്തം. തസ്യ അർത്ഥ പൂർവനിർദ്ദിഷ്ടാനി ഇത്യർത്ഥ. പൂർവേ കിം നിർദ്ദിഷ്ടം പ്രഥമാദി സംജ്ഞ. അത വൃത്തു ലിഖിതം ലബ്ധ പ്രഥമാദി സംജ്ഞാനി ഇതി തിങ്ങഹ പൂർവത്ര തിങ്ങഹ സപ്ഞാമിഹിത അധഃ വൃത്തവുക്തം തിങ്ങഹ ത്രീണി ത്രീണി പ്രത്യേകം ഏകശഃ ഇത്യസ്യ വ്യാഖ്യാനം. പ്രത്യേകം ഏകം ഏകം പ്രതി പ്രത്യേകം ഏകൈക ത്രികം പ്രതി അത്ര സപ്ഞാ വിഹിത അനേന സൂത്രേണ കാ സപ്ഞാ വിഹിത ഏകവചനാദി സപ്ഞാ വിഹിത പൂർവസൂത്രേണ പ്രഥമാദി സപ്ഞാ വിഹിത. അതഃ ഇദാനീ തിപ് തസ് ധി ഇതി ത്രിഷു പ്രത്യയേഷു പ്രഥമസ്യ പ്രഥമ പുരുഷ ഏകവചന സപ്ഞാ സിദ്ധ്യതി ദ്വിതീയസ്യ പ്രഥമ പുരുഷ ദ്വിവചന സപ്ഞാ സിദ്ധ്യതി തൃതീയസ്യ ഏവം അന്യത്രാവി സർവേഷു തൃകേഷു ഏവമേവ പ്രഥമ മധ്യമ ഉത്തമ ഏകവചന ദ്വിവചന സജ്ഞാഃ ബഹുവചന സജ്ഞാഃ സിദ്ധ്യന്തി ഇതി സൂത്രദ്വയസ്യ ആശയഃ. അന്യപദാർത്ഥാനുസാരേണ പ്രത്യേകം ലബ്ധപ്രഥമാദി സപ്ഞാനി ത്രീണി തദനുസാരേണ സപ്ഞാനി ത്രീണി ഇതി ഭവതി പൂർവത്ര അഭി സൂത്രേ നിർദ്ദിഷ്ടം തിങ്ങഹ ത്രീണി ത്രീണി അത്ര ത്രീണി ത്രീണി ഇതി നിർദ്ദിഷ്ടം അത്രാവി തദേവ അനുവർത്തന്തി അതഃ അത്രാവി ഉക്തം തിങ്ങഹ ത്രീണി ഇതി തദനുസാരേണ പ്രഥമാദി സപ്ഞാനി ഇതി ഉക്തം. അത്ര ത്രീണി കാനി ഭവന്തി തിങ്ങഹ ത്രീണി ത്രീണി ത്രികാനി ഭവന്തി ത്രീണി ഇത്യസ്യ ആവൃത്തി ക്രിയതേ അത്ര ത്രീണി ത്രീണി ഇതി നതു നവ ഇത്യർത്ഥ ത്രീണി അത്ര തസ്യ ആവൃത്തി ക്രിയതേ ആഹത്യ നവ ഭവന്തി കിന്തു അത്ര ആവൃത്തി ക്രിയതേ തിങ്ങതി പ്രഥമ ബഹുവചനം ഭവതി അത്ര പ്രത്യേക ഇത്യുക്തെ പുല്ലിംഗയോ ഭവതി കിന്തു പരസ്മീ പദം ആത്മനെ പദം ഇത്യുക്തെ നമസ്കാരം ഈ ഭവതി പരസ്മീപദം പരസ്മി പതിന ഏതേ പ്രത്യാഹ പരസ്മി പതിന ഭവന്തി സജ്ഞാവാൻ ഇത്യർത്ഥ സജ്ഞാവന്ധ പ്രത്യാഹ പുല്ലിംഗമോ നകാരാന്തം ഏവം ച ഭൂ ഇത്യസ്മാൻ ധാതോഃ ശേഷാത് കർത്തരി പരസ്മീപദം ഇതി പരസ്മീപദ സപ്നകാനാം പ്രത്യയാനാം വിഹിതത്വാത് സർവേ പ്രത്യയാഃ പ്രത്യയഃ പരശ്ച ഇതി ദ്വാരാ പ്രാപ്നുവന്തി പരത്വേന ഭൂയിദ ധാതോ യഥാ രാമശബ്ദാത് സ്വാദി സർവേ പ്രത്യയാഃ പരത്വേന പ്രാപ്നുവന്തി ഏവമേവ അത്രാവി തേഷു ആത്മനേപദ നിമിത്ത അഭാവാത് ശേഷാത്കർത്തരി പരസ്മീപദം ഇത് സൂത്രേണ കേവല പരസ്മീപദ പ്രത്യ ഏവ പരത്വേന ഭവന്തി തേഷാം തിങ്ങസ്ത്രീണി സ്ത്രീണി പ്രഥമധിമൂത്തമാഹ ഇതി സൂത്രേണ പ്രഥമാദി സജ്ഞായാഹ വിധാനാ പ്രഥമപുരുഷ വിവക്ഷായാം പ്രഥമ പുരുഷപ്രത്യയാഹ ഭവന്തി തേഷുപി അനന്തരസൂത്രേണ തേഷാം താന്യേകവചന ദ്വിവചന ഭുവനാന്യേകച ഇത്യനേന ഏകവചനാദി സജ്ഞാ വിധാനാത് ഏകവചന ദ്വിവചന ബഹുവചന പ്രത്യയാനാം പ്രാപ്തി ഭവതി ഏവം സ്ഥിതേ അത്ര ഏകവചന സപ്നക പ്രത്യയ വിധാനാർത്ഥം ഭവതി സൂത്രം കിം സൂത്രം ദ്വിയോഗയോ ദ്വിവചനേകവചനേ ഇത്യനേന സൂത്രേണ ഏകവചന പ്രത്യയ ഭൂ ഇത്യസ്യ പരേ ഭൂ തീതി ഭവതി ദ്വിവചന വിവക്ഷായാം ദ്വിയോഗയോർ ദ്വിവചനേകവചന ഇത്യനേന തസ് ഭവതി ബഹുത്വ വിവക്ഷായാം ബഹുഷ ബഹുവചന ഇത്യനേന സുബന്ധ പ്രക്രിയായാം ഇവ അത്രാപി സൂത്രദ്വയ പ്രവൃത്തിയ ദ്വിഗീർദ്വനേകവനൈതി ബഹുഷു ബഹുവനൈതി സൂത്രദ്വയ പ്രവൃത്തിയ അത്ര ഏകവചനാധികം പരത്വേന ഭവതി അതഃ ഭൂ തിപ് ഭൂ തസ് ഭൂ ജി ഇത്യാദികം ഭവതി കിന്തു അത്ര വിശേഷ ഏവം ഭവതി ഭൂ തിപ് ഭൂ തസ് ഭൂ ജി ഏവം ഭൂ ദസ് ഭൂ ധ്വം ധുംന സിപ് തസ് ജി സിപ് സി സിപ് ദസ് ധ സിപ് ദസ് ദ അനന്തരം ഭൂ നിപ് ഭൂ മസ് വസ് മസ് ഇത്യാദികം ഭവതി കിന്തു അത്ര അയം വിശേഷ ഉത്തമപുരുഷ പ്രത്യാഹ അസ്മത് ശബ്ദസാഹചര്യ ഏവ ഭവതി. അസ്മത് ശബ്ദ പ്രയോഗേ ഏവ ഭവതി. അസ്മത് ശബ്ദസ്യ അർത്ഥം ജ്ഞാത്വാ അപ്രയോഗ അഭാവേപി ഭവതി. അഹമിതി ഉക്തേ അനുത്തേപി ഭവാമീതി ഭവത്യേവ. അർത്ഥം ബുദ്ധ്വ അപ്രയോഗേ അഭിഭവതി. എന്നുവെച്ചാൽ അഹം എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അർത്ഥം ജ്ഞാനം ഉണ്ടെങ്കിൽ ഭൂധാതുവിൽ നിന്നും മിപ്പ് വരും. പറയണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ഒരു നിയമം കൂടി ഇവിടെ ഉണ്ട്. വിവക്ഷ എന്ന് പറയാൻ പറ്റില്ല. വിവക്ഷ എന്ന് എടുക്കാൻ പറ്റില്ല. കസ്യ വിവക്ഷ ശബ്ദാർത്ഥസ്യ വിവക്ഷ. അർത്ഥം ബുദ്ധ്വ പ്രയോഗേ അപ്രയോഗേ അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നു. ഏവം മധ്യം വർഷേവി യുഷ്മ ശബ്ദസ്യ അർത്ഥം ബുദ്ധ്വ പ്രയോഗേ അപ്രയോഗേ ച മധ്യമപുരുഷ ഭവതി. ഭവാമി ഇതിവത് ഭവസി ത്വം ഭവസി ഇതിവ കേവലം ഭവസി ഇതിവ പ്രയോക്തി ശക്യം. അഹം ഭവാമി ഇതിവ ഭവാമി ഇതിവ പ്രയോക്തി ശക്യം. അന്യത്ര സർവത്ര യുഷ്മത് അസ്മത് ഇതി ശബ്ദദ്വയം തക്തു അന്യത്ര സർവത്ര പ്രഥമപുരുഷ പ്രയോക്തവ്യ തത്ര സ ഇത്യർത്ഥം ബുദ്ധ്വ പ്രയോഗേ സതി ഭവതി സ ഭവതി ഇതി. അർത്ഥം ബുദ്ധ്വ അപ്രയോഗേപി ഭവതി ഭവതി ഇതി. അതഃ യുഷ്മത് അസ്മത് ഇത്യാദേഹ അത്ര ഉപപദ സംജ്ഞകാഃ ഭവന്തി. ഉപപദം ഇതി വദതി. അഹം ഭവാമി ഇത്യത്ര അസ്മത് ശബ്ദഃ ഭവതി ഉപപദം. ത്വം ഭവസി ഇത്യത്ര യുഷ്മത് ശബ്ദഃ ഭവതി ഉപപദം. അന്യത്ര സർവേ ശബ്ദാഃ യദാ തിങ്ങന്തേന സഹ പ്രയുജ്യതേ തദാ ഉപപദ സംജ്ഞകാഃ ഭവന്തി. എന്താണ് ചോദ്യം? അനന്തരസൂത്രേണ അസ്യാഹ വ്യവസ്ഥാ ക്രിയതേ യുഷ്മദാദീനാം പ്രയോഗ വ്യവസ്ഥ നിർദ്ദേശ്യതേ അത്ര. കുത്ര യുഷ്മദ് ശബ്ദഃ ഉപപദരൂപേണ പ്രയുക്തവ്യഃ കുത്ര അസ്മത് ശബ്ദസ്യ പ്രയോഗഃ ശിഷ്ടശബ്ദാനാം കുത്ര ഇത്യാദിയം അനന്തരം ഭക്ഷ്യതി സൂത്രകാരഃ. യുഷ്മദ്യുപപദേ സമാനാധികരണേ സ്ഥാനിന്യപി മധ്യമഃ തിങ്വാച്യകാരകവാചന യുഷ്മതി പ്രയുജ്യമാനേ അപ്രയുജ്യമാനേ ച മധ്യമഃ അസ്മദ്യുത്തമഃ തഥാ ഭൂതേ അസ്മദ്യുത്തമഃ ശേഷേ പ്രഥമഃ. മധ്യമ ഉത്തമയോരവിഷയേ പ്രഥമ സ്യാത് ഭൂതി ഇതി ജാതി. അത്ര സർവ വ്യവസ്ഥ നിർദ്ദിഷ്ട യുഷ്മത് ശബ്ദപ്രയോഗസ്യ അസ്മത് ശബ്ദപ്രയോഗസ്യ അവശിഷ്ട ശബ്ദാനാം പ്രയോഗസ്യാപി വ്യവസ്ഥ അത്ര കൃതം.